ഇന്നല്ലോ പുത്തിരുനാൾ, മകൻ പിറന്നൊരു മങ്കൈക്ക്. ഇന്നല്ലോ പുത്തിരുനാൾ, മകൻ പിറന്നൊരു മങ്കൈക്ക്. പൊന്നെല്ലിൻ പുത്തരിയാൽ വിരുന്നൊരു കാം തങ്കയ്ക്ക്. ഉള്ളോർ വീണേ കുടവും പാട്ടിനിളനീരുമായോടിവാ. എല്ലാവർക്കും പൊന്മകളാ മകം പിറന്നൊരു മങ്കയ്ക്ക്. മുത്തായ മുത്തുകളിഴകോർത്ത് തഴലിലണിയുമണിനൂപുരങ്ങൾ. ഇന്നല്ലോ തിരുനാൾ, മകം പിറന്നൊരു മങ്കയ്ക്ക്. ോമൽ കുഞ്ഞുമോൾക്ക് കണ്ണെഴുതാ നൈതാടി വാസനപ്പൂത്താലവും. മഞ്ഞക്കോടീം കൊണ്ടുവ ഒരു മഞ്ഞക്കിളിയേം കണ്ടുവ. ചെല്ല കിളിമകൾ ഇതുവഴി അഴകൊടു വരും ഒരു സമയം ഇതറിയുക കിളിമകളെ. ഇന്നല്ലോ പുത്തിരുനാൾ, മകം പിറന്നൊരു മങ്കയ്ക്ക്. പുന്നെല്ലിൻ പുത്തരിയാൽ വിരുന്നൊരു കാം തങ്കയ്ക്ക്. ഭാഗ്യമുള്ള കൈയു നോക്കും പൂങ്കുറത്തി ചൊല്ലു നീ. മാങ്കല്യത്തിരുയോഗമെത്തി പൂമുഖത്തായി നിൽക്കയോ. മിന്നും മാലയും താലിയും ഇനി ഇന്നേ വാങ്ങി പോരണം. ചെല്ല കിളിമകൾ ഇതുവഴി ഇനി വരും അളവിൽ ഇതവളോട് പറയുക മലർമകളെ. ഇന്നല്ലോ പുത്തിരുനാൾ, മകം പിറന്നൊരു മങ്കയ്ക്ക്. പുന്നെല്ലിൻ പുത്തരിയാൽ വിരുന്നൊരു കാം തങ്കയ്ക്ക്. ഉള്ളോർ വീണേ കുടവും പാട്ടിനിളനീരുമായോടിവ. എല്ലാവർക്കും പൊന്മകളാ മകം പിറന്നൊരു മങ്കയ്ക്ക്. മുത്തായ മുത്തുകളിഴകോർത്ത് കഴലിലണിയുമണിനൂപുരങ്ങൾ. ഇന്നല്ലോ പുത്തിരുനാൾ, മകം പിറന്നൊരു മങ്കയ്ക്ക്. പുന്നെല്ലിൻ പുത്തരിയാൽ വിരുന്നൊരു കാം തങ്കയ്ക്ക്.